ബഹുമാനികളെ, നമുക്ക് പാലില്ലാതെ ഒന്നും കുടിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു വഅലൈനാഹു നജ്ദൈൻ, ഉമ്മയുടെ ഭാരത്താണ് നമുക്ക് തന്ന രണ്ട് കൂസ്. നമുക്ക് കുടിക്കാനുള്ള പാലരില്ലുണ്ട്. അല്ലാഹു ജീത നിയമത്ത് നോക്ക് നിങ്ങൾ, എത്ര വലിയ നിയമത്താണ് അല്ലാഹു ജീതത്. പിടിച്ച് കുലുക്കി നോക്കിയാൽ കുഴുവെന്ന് കുലുങ്ങുന്നില്ല. ഓപ്പറേഷൻ ചെയ്തു നോക്കിയാൽ ഒരു തുള്ളിപ്പാൽ മുലയിന്റെ ഉള്ളിൽ കാണാൻ സാധ്യമല്ല. കുഞ്ഞു കുടിക്കുന്ന സന്ദർഭത്തിൽ എത്ര കൊല്ലം കുടിച്ചാലും, രണ്ടോ മൂന്നോ നാലോ വർഷം കുടിച്ചാലും തീരാത്ത പാല് ഉമ്മയുടെ മുലപ്പാലിൽ മുലയിലുണ്ട്. ബഹുമാരികൾ ഇത് കുടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഉമ്മായിയുടെ മടിയാണ് കക്കൂസാക്കിയത്, ഉമ്മായിയുടെ മടി തന്നെയാണ് തൊട്ടിലുമാക്കിയത്. അങ്ങനെ ഉമ്മായിയുടെ മേത്തുകൂടി കാട്ടിക്കുകയോ മുത്രിക്കുകയോ ചെയ്താൽ ഉമ്മാക്ക് നമ്മളോട് യാതൊരു ഇമ്പിട്ടവുമില്ല, വെറുപ്പില്ല. ഉടനെ കുഞ്ഞിനെ കഴുകി വൃത്തിയാക്കി ഒക്കെ ശരിയാക്കി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തതിന്റെ ശേഷമാണ് ഉമ്മായിയുടെ മരീമസമായ ആ ദേഹം ശുദ്ധീകരിക്കുന്നത്. അവരെ ശരീരത്തിനേക്കാൾ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയാണ്. ബഹുമാനികളെ, നോക്കെങ്ങനെ വലുതായി പാലി കുടിക്കുന്ന പ്രായം പെട്ടി അല്പസ്വല്പം തിന്നാറായാൽ ബഹുമാനികളെ ഉമ്മ നമുക്ക് ആഹാരം തരാൻ തുടങ്ങി. ഉമ്മ തിന്നുന്ന പിന്നെയാണ് കമ്മറ തങ്കാത്തി അയത്തത്തേക്ക് കൂത്ത ഹുനുവം വൈശിഫാക്കൻ വാന്ത സഹീറൂ. എത്ര പ്രാവശ്യമാണ് ഉമ്മാരുടെ ആഹാരം നിനക്ക് ആഹാരമായി തന്നത്? എന്റെ കുഞ്ഞിന്റെ വയറൊന്ന് നിറയട്ടെ എന്ന് മനസ്സിലാക്കി. ആഹാരം കുറവേ ഉള്ളൂ, പട്ടിണിയാണ്, ഞെരുക്കമാണ്, വേവലാതിയാണ്. ആ ഉള്ളാഹാരം മകന്റെ വയറ് നിറയട്ടെ എന്ന് മനസ്സിലാക്കി കുഞ്ഞിന് കൊടുത്ത് അവസാനം ഉമ്മാക്കാഹാരമില്ലാത്ത നിലക്ക് എത്രയോ ദിവസം പട്ടി കിടന്നിട്ടുണ്ട്. ബഹുമാരികളെ, എന്തിനാണ് എങ്ങനെ ചെയ്തത്? ഉമ്മ നിന്നെ ഭയപ്പെട്ടത് കൊണ്ടല്ല. നിനക്ക് ഉമ്മാനോട് തട്ടിപ്പറിച്ച് തിന്നാനുള്ള കൈവാസം നിർമ്മത്തിലില്ല. എന്തിനാണ് തന്നെ എന്നറിയുമോ? നിന്നോടുള്ള കിരുഫ കൊണ്ട്, നിന്നോടുള്ള വാത്സല്യം കൊണ്ട് നീ കുഞ്ഞാണ്, ചെറിയതാണ്. അതുകൊണ്ടാണ് ബഹുമാരികളെ നമുക്കും ആഹാരം അങ്ങനെ തന്നത്. ഇങ്ങനെ വളർത്തിയ മാതാവിനോട് കടപ്പാടുകളില്ലേ ഹബീബേ? ഇതല്ലേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാള് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആളുകളിൽ വെച്ച്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി സുഹമത്ത് കെട്ടാൻ പറ്റിയതാരാണ്, നന്നായി പെരുമാറേണ്ടതാരാണ് എന്നല്ലാഹിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം അല്ലാഹിന്റെ റസൂല് പറഞ്ഞു, ഉമ്മുക്ക എന്ന്, നിന്റെ മാതാവാണെന്ന്. ഇത് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. നിങ്ങൾ നോക്ക്, കൊറേ ദിവസം കഴിഞ്ഞ് മൂന്നോ നാലോ അഞ്ചോ പ്രസവിച്ചു, വേണ്ട പോലെ രക്ഷയില്ല, ഞെരുക്കാൻ. അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിൽ ഹബീബേ, നമ്മുടെ ഉമ്മയും ബാപ്പയുമായി പ്രായം കൊണ്ട് അധികമുള്ളത് ബാപ്പക്കാണ്, ഉമ്മക്ക് പ്രായം കുറവാണ്. ഇന്ന് നിങ്ങൾ നോക്ക്, ഉമ്മാന ആസ്ഥിതിയിൽ ഉമ്മമാരെ നോക്ക്, അവരിതാ കണ്ണുകുഞ്ഞി കവളൊട്ടി എല്ലുന്തി ആകപ്പാടൊരു പ്രേതം പോലെയായിരിക്കുന്നത്. ഉമ്മായുടെ ആരോഗ്യം നശിച്ചിരിക്കുന്നത്. ബാപ്പക്ക് ആരോഗ്യമുണ്ട്, പ്രസരിപ്പുണ്ട്, പ്രായം തോന്നുന്നില്ല. എന്താണ് ഉമ്മക്കിങ്ങനെ പറ്റിയത് നിങ്ങൾ അറിയുമോ ഹബീബേ? ഉമ്മയുടെ ആരോഗ്യത്തിന് ആവശ്യമായ രക്തത്തിൽ ഓടി വരുന്ന പാല്, അതാണ് ബഹുമാനികളെ നമ്മൾ കുടിച്ചത്. നമ്മളിൽ കാണുന്ന ആരോഗ്യം ഉമ്മയുടെ ആരോഗ്യത്തിൽ കാരണമെടുത്ത മക്കളാണ്, ഉമ്മയുടെ ആരോഗ്യം നശിപ്പിച്ചവരാണ് നമ്മള്. അങ്ങനത്തെ ഉമ്മമാരോട് നമുക്ക് കരപ്പാടുകളില്ലേ? ആ ഉമ്മാനോട് പെരുമാറണ്ടേ? ആ ഉമ്മാനെ നമ്മൾ നോക്കണ്ടേ? ഉമ്മാന്റെ പൊരുത്തം നമ്മൾ സമ്പാദിക്കണ്ടേ? ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധത്തിൽ സ്വാവിസ്തരമായി ഖുർആൻ പ്രതിപാദിക്കുന്ന, ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നു. എന്താണ് പറയുന്നത്? അല്ലാഹു നമ്മളോട് പറയുന്നു, അല്ലാത്ത അള്ളാഹു സവിസ്തരമായി ഖുർആനിൽ പഠിപ്പിക്കുന്ന ഹബീബേ നമ്മള് എന്താണ് അള്ളാഹു പറയുന്നത്? ഇതാ തങ്ങളുടെ നാഥനിടാ നിർബന്ധമാക്കിയിരിക്കുന്ന അള്ളാഹു വിരിച്ചിരിക്കുന്ന അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിങ്ങൾ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയുന്നത്, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം, ഉമ്മക്കും ബാപ്പക്കും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞ അള്ളാഹു അവിടെ വിട്ടേച്ചില്ല. എങ്ങനെ ഗുണം ചെയ്യണം എന്നും കൂടി വിശദീകരിക്കുകയാണ് അള്ളാഹു പറയുന്ന, ഉമ്മയും ബാപ്പയും രണ്ടുപേരും നിന്റെ അടുക്കലുണ്ടായി, അല്ലെങ്കിൽ രണ്ടിലൊരാളുണ്ടായി. എങ്ങനെ? ഇന്തക്കൽ കിബറ വാർദ്ധക്യ സഹജമായ നിലക്ക് ഉമ്മയും ഉണ്ട് വാപ്പയും ഉണ്ട്, നിന്റെ അടുക്കൽ വാർദ്ധക്യമാണ്, വയസ്സാണ്, വയസ്സന്മാരാണ്. ബഹുമാരികളെ, അതല്ലെങ്കിൽ രണ്ടിലൊരാളുണ്ട്, ഉമ്മ മരിച്ചു അതല്ലെങ്കിൽ വാപ്പ മരിച്ചു, ആരെങ്കിലും ഒരാൾ നിന്റെ അടുക്കലുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്ന ഉഫിൻ, നീ അവരോട് ഉഫിൻ എന്ന് സംസാരിക്കരുത്. എന്താണ് ബഹുമാരികളെ ഉഫിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഛേ എന്നാൽ ഛേ എന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഛേ നിഷേധിക്കലുണ്ടല്ലോ, അങ്ങനെ സംസാരിക്കരുത്. അതല്ലെങ്കിൽ മറ്റൊരു തഫ്സീറുണ്ട്, അവരിതാ പുറത്തു പോകാൻ സാധ്യമല്ല, അകത്ത് തന്നെ വല്ല പാത്രവും വെച്ച് കാട്ടിച്ച് മൂത്രിച്ച് സഹോദര നമ്മളാണ് എടുത്ത് പുറത്തു പോയി കൊണ്ടപ്പോയി കളയേണ്ടവര്. അങ്ങനെ നീ ആ ഉമ്മായിയുടെ തീട്ടപ്പാറ അല്ലെങ്കിൽ വാപ്പ കാട്ടിച്ചതായിരിക്കുന്ന പാത്രം നീ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നീ അത് ചേരായ്മയായ നിനക്ക് മനസ്സിന് കരുതിക്കൊണ്ട് അതിന്റെ വാസന സഹിക്കവയ്യാതെ മൂക്ക് പിടിച്ചുകൊണ്ട് പോകരുത് എന്ന് ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജല്ല വളരെ സന്തോഷത്തോടുകൂടി അത് കരുത്തുണ്ട്. അതിന്റെ മൂക്കും പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഉമ്മാന്റെ നെഞ്ഞത്ത് കൂടി തൂറിയിട്ട് ഉമ്മണ്ടോ മൂക്ക് പിടിച്ചിനോ? ഇല്ലാലോ, ഉമ്മ ഒന്നും ചെയ്തിക്കില്ലാതെ മൂക്കും പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് വേണേ കൈ ഉണ്ടെങ്കിൽ ഉറച്ചാണ് എനിക്കുണ്ടാവുക, അങ്ങനെ തന്നെ കുറെ അധികം ഉണ്ടെങ്കിൽ പിന്നെ കുടിക്കണം. അത്രയും സസന്തോഷാണ് ഉമ്മ ചെയ്തത്. നമ്മൾ ഉമ്മാന്റെ തീട്ടപ്പാടെടുക്കുമ്പോ ഒരു മൂക്ക് പിടുത്തോ? അത് വേണ്ട. അല്ലാഹു പറയുന്ന അങ്ങനെ നീ ചെയ്യരുത്, അല്ലെങ്കിൽ ഉഫിൻ ഇച്ഛേ എന്ന് പറയരുത്. പിന്നെ എന്ത് വേണം? ആ മാതാപിതാക്കളോട് നീ ഒരമ്പി വരഞ്ഞരുത് എന്ന് പറഞ്ഞാൽ പരുക്കൻ സ്വരത്തിൽ സംസാരിക്കരുത്. ചില പഴയ അർത്ഥ നല്ലത്, പരുക്കൻ സ്വരത്തിൽ സംസാരിക്കരുത്. വലിയ ആളായിട്ട് ആ ഉമ്മാനെ ഉപ്പാനെയും ഒക്കെ ചവിട്ടിത്തേക്കുന്ന നിലക്ക് നീ എന്താ പരുക്കൻ സ്വരത്തിൽ സംസാരിക്കരുത്. പിന്നെ എന്ത് വേണം? അള്ളാഹു വിടുന്നില്ല, ഇങ്ങനൊന്നും പറയരുതെന്നല്ല, പിന്നെ ഞങ്ങളെ പറയണോ? അതാ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ അള്ളാഹു ഒഴിവാക്കുന്നില്ല. അള്ളാഹു പറയുന്നു, കുല്ലഹുമാ, അവരോട് രണ്ടാളോടും നീ പറ കൗലൻ കരീമാ, നല്ല സൗമ്യമായ മാന്യമായ സംസാരം, നല്ല ശാന്തതയിൽ നല്ലോണം പറയണം. നീ ഉപ്പാന്റെ ഉമ്മാന്റെ അടുക്കൽ ഉണ്ടാക്കണ്ട, വലിയവനാണ്ട, നീ ഒരു പക്ഷേ പണ്ഡിതനായി അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനായി, വലിയൊരു അഭ്യസ്ത വിദ്യനായി, അല്ലെങ്കിൽ വ്യവസായിയായി, അല്ലെങ്കിൽ വലിയ പണക്കാരനായി മുതലാളിയായി, എന്നാ നിന്റെ പാണ്ഡിത്യോ നിന്റെ വ്യവസായോ നിന്റെ മറ്റേ ഉദ്യോഗത്തിന്റെ പവറോ നിന്റെ പണത്തിന്റെ ഭക്തരാസോ ഒന്നും അവരെടുക്കൽ ചെലവാക്കണ്ട. എന്ത് വേണം? നീ അവരൊക്കെ കരുണിയാകുന്ന ചിറകിന ജനാഹദുല്ലി, അതായത് ഇളമിയാകുന്ന ചിറക്, ആ തായ്മപ്പാട് അത് ചെയ്യണം. കരുണയിൽ നിന്ന് പോരാ, നീ നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭമില്ലേ നമസ്കാരത്തിന്റെ ശേഷം, അതുപോലെ നിന്റെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് നിരത്തിവെച്ച് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ മോനെ നിന്റെ മാതാപിതാക്കൾ നീ മറക്കല്ല. അവര് ഹയാത്തുണ്ടാവട്ടെ, മരിക്കട്ടെ, കബറിലാവട്ടെ, അല്ലാഹു പറയുന്നു വഖുർറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ പറ, വഖുൽ, നീ പറ റബ്ബിർഹംഹുമാ, എന്റെ മാതാപിതാക്കൾക്ക് നീ കൃപ ചെയ്യണം. കമാ റബ്ബയാനി സഗീറാ, അവരെന്നെ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയതുപോലെ ഒരുപാട് കരുണ ചെയ്ത് ഒരുപാട് വിഷമിച്ചുകൊണ്ടാണ് എന്നെ അവര് പോറ്റി വളർത്തിയത്. അതുകൊണ്ട് റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ എന്ന് നീ സദായിപ്പോഴും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൂ. ബഹുമാരികളെ നോക്കി, എത്ര സവിസ്തരമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അല്ലോ എന്തൊരു പെരുമാറ്റം! ഈ നിലക്ക് ഉമ്മാനോടും ഉപ്പാനോടും പെരുമാറണമെന്ന് നമ്മളോട് പഠിപ്പിക്കുന്നു. ആ ഉമ്മ വാപ്പാരോട് ഒരുപാട് കടപ്പാടുകൾ നമ്മക്കുണ്ട്. ആ ഉമ്മാനോ ഉമ്മാക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇതല്ലേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത്ത ബിനാദം ഇങ്കതാ അമലുഹു ഇല്ലാ മിൻ സലാത സദഖത്തുൻ ജാരിയ ഔ ഇൽമു യുന്തഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദൂലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇദാ മാത്ത ബിനാദം, ഒരാദമിന്റെ മകൻ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അവന്റെ സർവ അമലുകളും മുറിഞ്ഞുപോയി, അവൻ കിടക്കുന്നത് മൈനൽ ജനാദിലിവ തുറാബ്, വരിക്കല്ലിന്റെയും മണ്ണിന്റെയും മടയിലാണ്, നമസ്കരിക്കാൻ സാധ്യമല്ല, നോമ്പ് കൊടുക്കാൻ സാധ്യമല്ല, ഹജ്ജ് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും സാധ്യമല്ല, കള്ളു കുടിക്കാനും പലിശ വാങ്ങാനും അതും സാധ്യമല്ല, ഒരു ഗുണവും ദോഷവും ചെയ്യാൻ സാധ്യമല്ലാത്ത നിരക്ക് അവൻ കിടക്കുന്നു കബറിൽ, എല്ലാ അമലും മുറിഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂൽ പറയുന്നു, ഇല്ലാമിൻ സലാസ, മൂന്ന് അമരയെ, മൂന്ന് അമരോന് മുറിയില്ല, അതിലൊന്ന് സദഖത്തും ജാരിയ, ജാരിയായ സദഖയാൻ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്താ? അത് സാധാരണ അഞ്ചും പത്തും എല്ലാം കൊടുക്കുന്ന സദഖയല്ല. ഉദാഹരണം, നമ്മളിപ്പോ ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒറ്റക്കല്ല കുറെ ആള് കൂടി ഉണ്ടാക്കി, അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കി, അല്ലെങ്കിൽ മുസാഫ് വാങ്ങി ഒക്കുപ്പിച്ച്, അല്ലെങ്കിൽ കുറെ കിതാബ് വാങ്ങി ദർസിലേക്ക് ഒക്കുപ്പാക്കിയിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊരു മരം വെച്ച് പിടിപ്പിച്ച്, അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊരു കിണർ കുഴിച്ചിട്ട് ആ വെള്ളം ആരെങ്കിലും കുടിച്ചോട്ടെ നീയത്തിയത് പൊതുവിൽ വിട്ടേച്ച്, അതല്ലെങ്കിൽ മുസാഫർ ഖാൻ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രവൃത്തിയാണ് ജാരിയായ സദഖ. ഇവൻ മരിച്ചാലും ആടെ ബാക്കിയുണ്ടാകുന്ന സദഖ. ഒരു പറമ്പ് മാർച്ചൊക്കെ എടുത്തു കൊടുത്ത്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ തെങ്ങുമൊക്കെ കൊടുക്കലുണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് ഇങ്ങനെ ജാരിയായ സദഖ, അതിന്റെ മുകളിൽ വല്ലോ ഇവൻ പെടുത്തി, എന്നിട്ടവൻ മരിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇതവന് ആഖിറത്തിൽ ഫലം ചെയ്യുന്നതാണ്, കബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു ജാരിയായ സദഖയെ പെട്ടിട്ട് ഇനി ഒരു മനുഷ്യൻ മരിച്ചു നിൽക്കുക, നമ്മളൊരുപാട് സമ്പാദിച്ച ആളല്ലേ, ഉണ്ടാവും. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പത്ത് തെങ്ങിന്റെ സ്ഥലം ഒക്കുഫായിട്ട് നമ്മുടെ നാട്ടിലുള്ള ദർസിനോ മദ്രസക്കോ പള്ളിക്കോ എന്തെങ്കിലും കൊടുത്തേക്കട്ടെ എന്ന് വിചാരിച്ച് എനിക്കൊരു ശാശ്വതമായ സമ്പത്താണത്, ബാക്കിയെല്ലാം ആളുകൾ എടുത്ത് കൊണ്ടുപോകും എന്റെ മക്കളും കുട്ടികളും ഒക്കെ, എനിക്കൊരു ഓഹരി വേണമെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇത് മദ്രസന്റെ വയതിലൊക്കെ നാട്ടിൽ നിന്ന് പറയും ആളുകൾ, ആ അത് മൊയ്ലാറ് പിരിവിങ്ങെടുത്ത് ഇനങ്ങ് ഉണ്ടാക്കുവാൻ പറയുന്നാന്ന് പറയും. ഇവിടുന്ന് ഇപ്പൊ ഒന്നും പറയണ്ടല്ലോ, ഇവിടെ നമുക്ക് ഈ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ. ഓരോരുത്തർ മനസ്സിലാക്കണം, നമ്മുടെ ആയുസിൽ എന്തെങ്കിലും ഒരു ഒക്കുഫ് നമ്മളാക്കണം, എന്തെങ്കിലും ഒരു ഒക്കുഫ്. വലിയവൻ വലിങ്ങനെ ആയിക്കോട്ടെ, ചെറിയവൻ ചെറുങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ എന്തായി, നമ്മൾ സുഖമായിട്ട് മരിച്ചവരെ പോയി കിടന്നാൽ നമ്മൾക്കൊരു ഗുണവും ദോഷവും ചെയ്യാൻ സാധിക്കാതെ കിടക്കുന്ന സന്ദർഭത്തിൽ ഈ ഒക്കുഫും വന്ന് ഈ വന്ന് ഒന്നിരിക്കൂടുണ്ടാക്കി ഒരു പൊതുസ്ഥലത്ത് ഒരു കിണറ്റ് കുഴിച്ച് കെട്ടിപ്പാടമൊക്കെ ചെയ്ത് റെഡിയാക്കി ബിസ്മില്ലാഹിസ്മില്ല അള്ളാന്റെ മാർഗത്തിൽ വിട്ടേച്ച് കുടിച്ചോട്ടിയാരെങ്കിലും ആര് കുടിച്ചാലും കിട്ടും കൂലി അവരിങ്ങള് നല്ലൊരു പെരുങ്കള്ളേ ആരാന്റെ ചുമര് കുത്തി ഉള്ളൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് കട്ടിട്ട് പോവാ ദാഹിക്കുന്നതിന് പഴയനെ ഇവൻ കുഴിച്ച കിണറ്റിന്റെ അടുത്ത് എത്തിയത് ദാഹിച്ച് ഇതെല്ലാം അവിടെ വെച്ച് കട്ട മുതലാടെ വെച്ചിട്ട് ഇവരെ ഒരുപാട് വെള്ളം കോരിയിട്ട് കുടിച്ച് ദാഹം തീർത്താൽ ഇവനിക്ക് കൂലിയുണ്ട് ബഹുമാരികളെ വെറുതെ അല്ല ആ പെരുങ്കള്ളനാ കുടിച്ച് എന്നാൽ ഇവനിക്ക് ഒരു കൂലി കിട്ടും അറികള് അതാണ് പൊതുസ്ഥലത്ത് കിണറ്റ് കുഴിച്ചു കൊടുത്താൽ സ്വഭാവം ഞാനിത് പറഞ്ഞപ്പോ നമ്മളെ മദ്രസന്റെ അടുത്ത് ബോർഡിംഗ് വരുന്നത് അപ്പൊ ഒരു കിണറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് പറഞ്ഞ പാടുന്ന രാജ്യം അക്കാര്യം നമ്മളേറ്റാ ഞാൻ കുഴിച്ചോളാന്ന് നല്ല സുഖമല്ലേ എത്ര കുട്ടികളൊക്കെ കോരി കുടിക്കും കുയിപ്പിച്ച് ഞാൻ തന്നെ നിന്ന് കുയിപ്പിച്ചു എന്നിട്ട് നല്ലോണം വിശാലമായിട്ട് വലിയൊരു കണ്ടു അപ്പൊ കൂടി കിട്ടി അപ്പൊ ഈ രൂപത്തിന് വല്ലതും ചെയ്താൽ നമ്മൾ പോയി കബറി കിടന്നാൽ അറിയോ നിങ്ങള് കബറി കിടന്ന മനുഷ്യന്റെ ഹാലെന്താ അവൻ കബറിൽ മഹബൂസാണ് അവന് ഗുണം അധികേനു നിൽക്കുക എന്നാ സ്വർഗത്തിലാവും അമ്മ അമ്മൻ സക്കുലത്ത് മവാസീനുഭവീശത്തിൽ അതേ സുഖസമ്പൂർണമായ സ്വർഗത്തിലാണ് നേരെ വരച്ച് ഇവന്റെ ഗുണം കുറവായിരുന്നു ഒരു 25 kilo ദോശോ ഒരു 20 kilo ഗുണവേ ഉള്ളൂ എന്നാൽ ഇവൻ ആരാ അമ്മാമൻ ഹഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയാ വമാ അദ്രാക മാഹിയാ നാറുൻ ഹാമിയാ ഒരുത്തന്റെ ഗുണം കുറഞ്ഞു പോയി 20 kilo ഗുണവും 25 kilo ദോഷുവായാൽ അവൻ ഹാവിയായിലാണ് അല്ലാഹു ചോദിക്കുന്ന നബിയെ ഒമാ അദ്രാക മാഹിയ ഹാമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തങ്ങൾ അറിയോ അത് നാറുൻ ഹാമിയ ചൂടുപിടിപ്പിക്കപ്പെട്ട നരകമാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനേനു ഒരു ജാരിയായ സദക്ക എന്തെങ്കിലും ചെയ്ത് മരിച്ചാട് പോയി കിടന്ന് ഹസനാത്തിന്റെ വരുമാനം നോക്കിക്കോളി 1 kilo ഉണ്ട് എന്ന് വെച്ചോളി എന്നാൽ ഇവനിക്ക് എന്തായി 1 kilo കൊണ്ട് 1 kilo കിട്ടി പണ്ടിയന് 20 ഉണ്ടല്ലോ ഒന്നും കൂടിയായി വരവങ്ങനെ വരൂ പിറ്റേത്തെ കൊല്ലം ഒന്നും കൂടി കിട്ടി 22 പിന്നെയും കിട്ടി ഒന്ന് 23 5 kilo കൊണ്ട് 5 kilo കിട്ടും അപ്പൊ എത്രയായി അപ്പൊ ഡ്രോ ആയി ദോഷവും കൂടും ഹസനാത്തും സയ്യാത്തും 25 റെഡിയായി പിറ്റാത്ത കൊല്ലം കിട്ടിയാലോ ഒന്ന് ഇവൻ ആരായി 26 kilo ഗുണം ഹസനാത്ത് മുന്തൂക്കമായി വമ്മാമൻ സക്കുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാലിയാ ഒരുത്തന്റെ ഗുണം മുന്തൂക്കമായാൽ അവൻ സുഖസമ്പൂർണമായ സ്വർഗീയ ജീവിതത്തിലാണ് സഹോദരങ്ങളെ ജാരിയായ സദക്ക എന്ന് പറയുന്നത് നരകത്തിന്റെ അവകാശിയായി കബറിൽ പോയി കിടന്നാൽ കുറേ ദിവസം കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് ചെന്ന് ചാടിക്കുന്ന സാധനമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് റസൂല് പറഞ്ഞത് ഒന്ന് ജാരിയായ സദക്കയാണ് രണ്ടാമത്തത് അവൾ ഇൽമുണ്ട് ഫൗബിഹി അവരിക്ക് നാഫിയാ ഇൽമ് നല്ല ഇൽമ് പഠിച്ചു അതുപ്രകാരം അമലി ചെയ്തു അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു ഞാൻ ഇവിടുന്ന് വളർ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടത് സ്വീകരിച്ച് ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും ആട്ടെ ഇപ്പൊ തന്നെ നീ എത്തിയത് ആ ഇന്ന് എടുത്ത ഒരു 25 തെങ്ങുള്ള ഒരു ചെറിയ സ്ഥലം എന്റെ ഉണ്ട് അതേതായാലും പള്ളിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു കാര്യം നിസ്കരിക്കാത്തോട്ട് ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന നല്ല ഒരു സുന്നത്തി ഞാൻ ദായ്മയാക്കുന്ന എന്നൊക്കെ മനസ്സിലാക്കി ചെയ്തു എന്നാൽ ബഹുമാരികളെ ഞാനിതാ മരിച്ചു പോയാലും എനിക്കും അതിന്റെ കൂലി ലഭിക്കും പോരാ നോക്ക് ഞാൻ ഈ പറയുന്ന വയലിന് അല്ലാഹു സുബ്ഹാനഹു വതആല വല്ല ഒരു കൂലിയും എനിക്ക് തരുന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് മരിച്ചിടാ കബറിൽ കിടക്കുന്നവരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കബറിനെ വെളിച്ചാക്കി കൊടുക്കട്ടെ അങ്ങനത്തെ ഉസ്താദന്മാരെ കബറിൽ പാർശ്വരായി ഇപ്പൊ എത്തുന്നുണ്ട് ഇതിന്റെ കൂലി അറിയോ നിങ്ങള് ഇപ്പൊ എത്തുന്നുണ്ട് ആ ഇങ്ങള് വിചാരിക്കും മുഅല്ലിമീങ്ങള് അധ്യാപകന്മാർ ഉസ്താദന്മാർ എന്നൊക്കെ പറഞ്ഞ ഇങ്ങള് കൊടുക്കുന്ന 250 മാക്കിട്ട് സബൂർച്ചിന്ന് വെറുതെ അല്ല അവർക്ക് അപ്പുറം ഒന്നുണ്ട് അതാണ് ബഹുമാനപ്പെട്ട റസൂല് പറഞ്ഞതും ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവരെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പൊ ഉപകാരപ്രദമായ ഇൽമ നാഫിയാ ഇൽമ അതും കബറിൽ കിട്ടുന്ന സാധനമാണ് മൂന്നാമത്തെ എന്നറിയുമോ വലതും സ്വാലിഹും സ്വാലിഹായ കുഞ്ഞ് വലതും സ്വാലിഹും സ്വാലിഹായ കുഞ്ഞ് കല്ലൂടിക്കുന്ന കുഞ്ഞനല്ല ആ സിനിമ കാണുന്ന കുഞ്ഞനുമല്ല, നല്ല സ്വാലിഹായ കുഞ്ഞൻ. പോരാ, യദൂലഹു, ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ദ്വാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന കുഞ്ഞൻ. ആ ദ്വാ വേണ്ടെന്ന് പറയുന്ന വായനല്ല. അപ്പൊ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ദ്വാരക്കുന്ന മക്കള്, ബഹുമാരികളെ, മരിച്ചു കഴിഞ്ഞാലും ദ്വാരക്കണം, ഹയാത്തുള്ളപ്പോഴും ദ്വാരക്കണം. അങ്ങനെ മക്കള് ദ്വാരക്കുന്ന ദ്വാ ഉമ്മായിയുടെയും ബാപ്പായുടെയും കബറിൽ എത്തുമെന്ന് ബഹുമാരികളെ നോക്കി. നല്ല സ്വഹീഹായ ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും തെളിഞ്ഞതാണ് അല്ലാഹു പറയുന്നത്. എന്റെ ഉമ്മക്കും ബാപ്പക്കും നീ കിറിഫ് ചെയ്യണോന്ന്. ദ്വാരനാൽ എത്തുമില്ലെങ്കിൽ അള്ളയും റസൂലും പറയില്ല, അല്ലെങ്കിൽ എത്താത്ത കാര്യങ്ങൾ ചെയ്യണോന്ന്. എത്തുന്നവർക്കല്ല പറഞ്ഞത് ഖുർആൻ ഹദീസു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം. അപ്പൊ ഞാനീ പറഞ്ഞത് എന്താണ്, സാമൂഹ്യ ബന്ധത്തിൽ ആദ്യം നമുക്ക് ബന്ധപ്പെട്ട ഒരു ഉമ്മയും ബാപ്പയുമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഉള്ളവരെ വളരെ ശ്രദ്ധിക്കണം. ആ ഉമ്മയും ബാപ്പിയായിട്ട് ഒരു തെറ്റുണ്ടാകുന്ന ഒരു സ്വഭാവേ നമ്മളെ ഉണ്ടാവരുത്. കേൾക്കണോ, തെറ്റലെടുന്നാണ് നിങ്ങള്, അതും ഞാൻ പറഞ്ഞുതരാം. ഉമ്മയും മക്കളുമായിട്ട് തെറ്റുന്ന ഒരു സന്ദർഭം, ആമക്കളുമായിട്ട് തെറ്റിന്റെ കല്യാണം കഴിഞ്ഞാലാ. നമ്മളിപ്പോ പല നാട്ടുകാരും അവിടെ ഉള്ളത് പെണ്ണ് കെട്ടി വീട്ടിൽ കൂടുന്ന പോലെ ഉണ്ട്, കൂട്ടി സ്വന്തം പുറക്ക് കൊണ്ടുവന്ന പോലെ ഉണ്ട്. പല കൗമികളും ഈ കുത്തിന്റെ കൂട്ടത്തിലുണ്ടല്ലോ, തെക്കും വടക്കും മധ്യ മലബാറും ഉത്തര കേരളവും എല്ലാം ഉണ്ടല്ലോ ഈ കുത്തിനിൽ, എല്ലാ കൂട്ടരും ഉണ്ട്. ഏത് നിരക്ക് വന്നാലും പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഉമ്മാനോട് തെറ്റിപ്പിരിയുന്ന ഒരു കൗമ് നമ്മളെ കൂട്ടത്തിലുണ്ട്. പെണ്ണ് കെട്ടി സ്വന്തം പോലെ കൊണ്ടുവരുന്നവരാണെങ്കിൽ ആട് ഉമ്മയും ഉണ്ടാവും. ആട് എന്നെ തെറ്റു ഒന്ന്, എന്താ വന്നവാടി എന്നെ വലിയ പിരിശായിരിക്കും ഈ മോന്റെ ഓളോട്. കൊറേ ദിവസം കഴിയുമ്പെല്ലാം കൂടി എന്തല്ലോ ആയിങ്ങി തെറ്റി, അങ്ങനെ ഇവരെല്ലാം കൂടി ഇവരെല്ലാം കൂടി പിന്നെ കുസു കുസു പറയലോ, അനി തലക്കാടി മന്ത്രി ഇവനോട് ഇങ്ങനെ പറയലോ തുടങ്ങി. ഉമ്മ അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നത് പറയുന്നു. അപ്പൊ എല്ലാം കൂടി എന്തായി, ഉമ്മാനോട് ഇവനിക്ക് വെറുപ്പായി. അവസാനം ഉമ്മയും ഇവനും എന്താവും, മുണ്ടാണ്ടാവും. ചിലപ്പോ ഉമ്മാന്റെ തെറ്റുണ്ടാവും, ചിലപ്പോ ഇവളേലും തെറ്റായിരിക്കും. ഇതൊന്നും നോക്കോ, ഇവനിക്ക് നേരെ ഉണ്ടാവൂല. വീട്ടിൽ കൂടുന്നവരാണെങ്കിലോ പിന്നെ ഉമ്മാനാകെ തിരിഞ്ഞോക്കലും ചെലവിന് കൊടുക്കലോ അതൊന്നും ഉണ്ടാവില്ല. ഓനോന്റെ എല്ലാം അങ്ങനെ ഗേൾഫ് എന്ന് പോക്കിന് നേരെ ത്രൂ ഡയറക്റ്റ് ആയിട്ട് ഉള്ള പൊറ്റിയും കെട്ടുമെല്ലാം അങ്ങ് പെണ്ണുങ്ങളിൽ തങ്ങായിരിക്കും. ആ വീട്ടിലായിരിക്കും ആരെ കൊണ്ടുപോയിട്ടാണ്ട് ഉപ്പായ തുണിയാത്തി നിന്നാ ഉമ്മാക്ക് വേണ്ടി കണ്ടരണ്ടാവും. ഈ ഉമ്മാക്ക് ഉണ്ടാവില്ലോ ഒരു പുതിഞ്ഞു കാരിച്ചിൽ നോക്കെ കാണാൻ. അപ്പൊ ഇങ്ങനെ പല കോലത്തിലാ തെറ്റു തുന്യാവിന്റെ കാര്യത്തിലാ വരിക. ഒരു നിലക്ക് ഉമ്മാനെ നമ്മൾ മുഷിപ്പിക്കുകയും ചെയ്ത് ഉമ്മാനെ തെറ്റിക്കുകയും ചെയ്ത്, ഉമ്മയും ഭാര്യയും രണ്ട് സ്ഥാനത്ത് കണ്ട് ഉമ്മാക്ക് സ്ഥാനം കൊടുക്കാണ്ട് ഭാര്യക്ക് സ്ഥാനം കൊടുത്തിട്ട് ഉമ്മാനെ വെറുപ്പിച്ചാലുള്ള ലാഭത്തെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കേൾക്കണോ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂട്ടത്തിലുള്ള സ്വഹാബിന്റെ ഒരു ചരിത്രം നമ്മുടെ മദ്രസായിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അൽക്കമത്തിന്റെ ചരിത്രം. അൽക്കമ എന്ന് പറയുന്ന ഒരു മഹാനായ സ്വഹാബി, ഒരു ദിവസം അൽക്കമത്തിന്റെ ഭാര്യ റസൂലിന്റെ ഹദറത്തിൽ വന്ന് റസൂലിനോട് പറഞ്ഞു, നബിയെ, അൽക്കമ സക്കറാത്തിലാണ്, ആരെങ്കിലും ഒന്ന് പുറയിലേക്ക് അയക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്ത്, ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ എന്ന ഹൊജ, അമ്മാർ ഇബ്നു യാസിർ എന്ന ഹൊജ, ബഹുമാനപ്പെട്ട സുഹൈബ് എന്ന ഹൊജ, മൂന്നാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ചെന്ന് നോക്ക് അൽക്കമത്തിന്റെ വീട്ടിൽ എന്താ ഹാലിൻ. മൂന്നാളും ചെന്ന് നോക്കുമ്പം അൽക്കമ സക്കറാത്തിലാ. മൗത്ത് ഹാളറായ മനുഷ്യന്റെ അടുക്കൽ നമ്മളെത്തിയാൽ എന്ത് ചെയ്യണം, ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല മര്യാദയ്ക്കൊക്കെ കെടുത്തി റെഡിയാക്കിയിട്ട് എന്റെ അയാൾക്ക് എന്ത് വേണം, മൗത്ത് ഹാളറായിരിക്കുന്നെന്ന് തോന്നിയാൽ അയാൾക്ക് ഷഹാദത്ത് ചൊല്ലി കൊടുക്കണം. ചൊല്ലിന്നൊന്നും പറയണ്ട, അയാളെ അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സൗമ്യമായി നല്ലോണം നമ്മൾ ചൊല്ലിയാ മതി, അപ്പൊ അയാൾക്ക് ചൊല്ലിക്കോളും. ഇത് നമ്മൾ ചെയ്യണം. ഇതുപോലെ ഇവര് ചെയ്തു ചെയ്തു നോക്കുമ്പോൾ അൽക്കമാർ റളിയല്ലാഹു അൻഹു ഷഹാദത്തിയല്ലില്ല, മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു. ഇത് കണ്ടപ്പോ ഇവർക്ക് വല്ലാത്ത ബേജാറായി. ഇവര് മടങ്ങി റസൂലിന്റെ ഹളറത്തിൽ വന്ന് പറഞ്ഞു, നബിയെ, അൽക്കമാ സക്കറാത്തിലാണ്, ഷഹാദത്തിയല്ലി കൊടുത്തിട്ട് ചെല്ലുന്നില്ല നബിയെ. ഉടനെ അള്ളാഹിന്റെ റസൂല് ഭാര്യനെ വിളിപ്പിച്ചു അൽക്കബത്തിന്റെ. അൽക്കബത്തിന്റെ സി എന്താന്ന് വെച്ചു, നല്ല മനുഷ്യനാണ്, നല്ല നിസ്കാരക്കാരനാ, നോമ്പുകാരനാ, ദാനധർമ്മോ ജക്കാത്തോ ഒക്കെ കൊണ്ട് നല്ല മനുഷ്യൻ. പിന്നെന്താ അൽക്കബത്തിന് സംഭവിച്ചത്? അൽക്കബത്തിന് ഉമ്മയോ ബാപ്പിയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഒരു കിളവിയായ ഉമ്മ ഉണ്ട്. എവിടെയാ? ഉമ്മ വേറൊരു വീട്ടിലാ താമസം, ഞാനും ഭർത്താവ് ഒരു വീട്ടിലാ. ശരി, എങ്ങനെയാ ഉമ്മയും മകനുമായിട്ടുള്ള സ്ഥിതി? പെണ്ണ് പറഞ്ഞു, ഉമ്മയും മോനുമായിട്ട് നല്ല സുഖയില്ല, കൊറേ കാലമായി അവര് തമ്മാവിൽ കാണലുമില്ല, പോക്കുമില്ല, വരവുമില്ല, കുറച്ച് വിഷമത്തിലാ. എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരാളെ അങ്ങോട്ടയച്ചു. ആ പെണ്ണിനോ പെണ്ണുങ്ങളോട് പറ, അൽക്കബത്തിന്റെ മാതാവിനോട് പോയിട്ട് പറ, അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നെന്ന് പറ. വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറ. ചെന്നീ വിവരം പറഞ്ഞപ്പോൾ ആ നല്ല ഉമ്മ പറഞ്ഞു, അല്ലോ റസൂലിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനങ്ങോട്ട് വരാം, റസൂലിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഊതുവടിയും പിടിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹി, ബഹുമാനപ്പെട്ട റസൂലിന്റെ ഹളറത്തിൽ വന്നു. ചോദിച്ചു, ലബ്ബൈക്ക് യാ റസൂലല്ലാ, എന്താ വിളിച്ചത്? ഒന്നുമില്ല, നിങ്ങളെ മകൻ അൽക്കമില്ല. എന്താ നിങ്ങൾ ഓനുമായിട്ടുള്ള സ്ഥിതി? ഒന്നുമില്ല നബിയെ, എന്റെ മകൻ, എന്റെ പ്രിയപ്പെട്ട നല്ല മകന്, ഞാൻ അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ പിന്നെ അവള് പറയുന്ന എന്ത് വാക്കെടുത്തിട്ട് എന്നെ അവൻ ശകാരിക്കും, അങ്ങനെ ചീത്ത പറയൂ, അങ്ങനെ ഞാൻ അവർക്കൊരു ശല്യം പോലെയായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് അവർക്ക് ശല്യം പോയിട്ട്, അത് വിചാരിച്ച് ഞാൻ വീട് മാറി വേറെടുത്ത് താമസിച്ചു. പിന്നെ അവന്റെ സ്ഥിതിയൊന്നും ഞാൻ അറിയില്ല, ഞാൻ അങ്ങോട്ട് പോക്കൂല, പിന്നെ അവൻ അങ്ങോട്ടും വന്നു നോക്കി. ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബത്തിനോട്, സഹാബക്കരെ കുറെ വിറക് വേഗം ശേഖരിക്കുന്നു. പെണ്ണുങ്ങളെ വെച്ച് എന്താ, എന്താ അതിന്റെ ആവശ്യം? ഒന്നുമില്ല, നിങ്ങളെ മകൻ അൽക്കമാ സക്കറാത്തിലാണ് മരിക്കാൻ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല വിറകിന്റെ തീ കൂട്ടിയിട്ട് നിങ്ങളെ മകൻ അൽക്കമാന തീയിലിട്ട് കരിക്കാൻ ഞാൻ വിചാരിക്കുന്നു. റസൂല് ഹിക്മത്ത് എടുത്തതാ, റസൂലിട്ട് കരിക്കൊന്നുമില്ല. അപ്പൊ തന്നെ ഈ ഉമ്മാന്റെ ഹൃദയം പറ്റി, ഉമ്മയല്ലേ, ഉമ്മാക്ക് വലിയ ഗൃഹയല്ല മക്കളോട് എന്ത് ചെയ്താലോ. ഉമ്മാനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്നിട്ട് വലിയൊരു കുണ്ടം പൊടിയും എടുത്തിട്ട് നമ്മളെ പിന്നാലെ ഉമ്മ ഓടുന്നു നിൽക്കുക അടിക്കാൻ, അടിക്കാൻ ഓടുന്ന ഉമ്മാൻ ഓടുമ്പോ നമ്മൾ കാലി വെച്ചൂത്തി വീണാൽ ഉമ്മ എന്ത് ചെയ്യുമെന്ന് അറിയോ? വേഗം വടിയം കിട്ടി കളഞ്ഞിട്ട് വേഗം മോനെ ഇങ്ങ് ഭാര്യ എടുത്ത് ഉഞ്ഞൂർത്ത് അല്ലെങ്കിൽ മണ്ടി ഞാൻ അടിക്കൂല, ഞാൻ എന്നെ പേടിപ്പിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഉമ്മയെല്ലാം വെച്ച് മെല്ലാൻ കൊണ്ടുപോകും അല്ലേ. നേരെ മറിച്ച് ബാപ്പിയേനും അടിക്കാൻ മണ്ടി നിൽക്ക, കാല് വെച്ചുത്തി വീണിക്കണ്ടേ, ആ വീണെടുത്ത് എന്നെ കൊടുക്കൂ, രണ്ട് ചവിട്ടും നിർത്തിയിട്ട് രണ്ടടിയും കൊടുക്കും. ആ ഉപ്പാത് ചെയ്തേ മടങ്ങൂ, ഉമ്മ ചെയ്യേല. ഉമ്മാന്റെ ഹൃദയം വലിയ ഹൃദയ. ഇത് കേട്ടപ്പം അൽക്കബത്തിന്റെ മാതാവിന് സഹി വന്നില്ല. ഉമ്മ പറഞ്ഞു, നബിയെ ഓൻ എന്നോട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ തീരിട്ട് കരിക്കാൻ ഞാൻ സമ്മതിക്കൂല. ശരി, നിങ്ങളെ മകനെ കരിക്കൂന്ന് പറഞ്ഞ ഭൗതികമായി ദുന്യാവിനെ തീല് വെച്ചാ, എന്നാൽ നിങ്ങളുടെ മകൻ സക്കറാത്തിലാണ്, ശഹാദത്തിയല്ലെന്നില്ല, നിങ്ങളും അവനുമായിട്ടുള്ള ഈ തകരാറാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ നിലയ്ക്ക് നിങ്ങളുടെ മകൻ മരിക്കുകയാണെങ്കിൽ നരകാഗ്നിയിലാണ് ജഹന്നമിലേക്കാണ് പോണത്. നിങ്ങളുടെ മകൻ ജഹന്നമിൽ കിടന്ന് കരിയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി നിങ്ങളെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടണം. എന്റെ മുഖസ്ഥിതിക്ക് പോരാ, ആത്മാർത്ഥമായി പൊരുത്തപ്പെടണം. എന്നെ നിങ്ങൾ വഞ്ചിച്ചാൽ ജിബിരിയിൽ വരും വഴിയറിയിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ ഉമ്മ ബഹുമാനപ്പെട്ട റസൂലിന്റെ ആ മുമ്പിൽ തിരുഹലത്തിൽ നിന്ന് കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് മകന് പൊരുത്തപ്പെട്ടു. ഉമ്മയിതാ നേരെ മകന്റെ ഹലറത്തിലേക്ക് ഓടിച്ചെന്ന് ബഹുമാരികളെ പണ്ട് പോയ സഹാബാക്കലും പോയി ചെന്നു നോക്കുമ്പോൾ ഇതാ മകനുമായി കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഉമ്മയും മകനും കരയുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ ബാദ്യം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളിതാ മിറ്റത്തിറങ്ങിയ സന്ദർഭത്തിൽ തന്നെ, വീട്ടിന്റെ പുറത്തെത്തിയ സന്ദർഭത്തിൽ തന്നെ കേൾക്കുന്നു, അകത്തുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീട്ടി വലിച്ച് ഷഹാദത്ത് ചൊല്ലുന്നു. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് അൽക്കമത്തിന്റെ നാവിനെ ഷഹാദത്തുനിന്ന് തടഞ്ഞത്. ഉമ്മയുടെ കോപം മാത്രമായിരുന്നു. ഉമ്മ പൊരുത്തപ്പെട്ടപ്പോൾ അൽക്കബത്തിന്റെ നാവ് കെട്ടഴിഞ്ഞു പോയി ഷഹാദത്തിയല്ലി. ബഹുമാനികളെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഉമ്മയും നമ്മളുമായി സ്വൽപ്പം ഒരു സ്വരച്ചേർച്ചയിൽ നിന്നാലുണ്ടാകുന്ന ആപത്ത് നോക്ക്. ഈമാനോടുകൂടി മരിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അൽക്കമാർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് ബഹുമാനപ്പെട്ട റസൂലും സഹാബത്തും ഹാജരായി മയ്യത്തെടുത്ത് കുളിപ്പിച്ച് നമസ്കരിച്ചു കബറിസ്ഥാനിൽ കൊണ്ടുപോയി മയ്യത്തടക്കി. അങ്ങനെ ദഫീലൊക്കെ കഴിഞ്ഞ് ആ കബറിന്റെ തല്ലത്ത് ബഹുമാനപ്പെട്ട റസൂൽ നിന്നുകൊണ്ട് ഒരു ചെറിയൊരു പ്രസംഗം ചെയ്തു. അവിടെ കൂടിയ ജനങ്ങളോട് പറയുന്നത്, യാ മഅശറൽ മുഹാജിരീൻ വൽ അൻസാർ മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻ സർഫം വലാദിലൻ ഇല്ലാ യതൂബ വയതുബ റിവാഹ ഫരിദല്ലാഹി ബിറിവാഹ വസുഹുത്തുല്ലാഹി ബി സുഹുതിഹ ഷഫീഉനാ റസൂലുല്ലാഹി. അൽക്കമത്തിന്റെ കബറിന്റെ തെല്ലത്ത് നിന്നുകൊണ്ട് റസൂൽ ചെയ്ത പ്രസംഗമാണ്. എന്താ ചെയ്തത്? യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സമൂഹമേ, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, വല്ലവനും ഉമ്മയേക്കാൾ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ, അവന്റെ മേൽ അല്ലാഹിന്റെ ലഅനത്തും അല്ലാഹിന്റെ മലായികത്തുകളുടെ ലഅനത്തും ജനങ്ങളെ മുഴുവൻ ലഅനത്തും അവന്റെ മേലുണ്ടാവും. ഉമ്മയുമായി ഭിന്നിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യുന്ന ഒരു സുന്നത്തും ഫർളുമായ ഒരു അമലിനെയും അല്ലാഹു കബൂലി ചെയ്യില്ല. നീ അല്ലാഹുവിനെ കൊള്ള തൗബ ചെയ്ത് മടങ്ങുകയും ഉമ്മാനെ കൊണ്ട് പൊരുത്തപ്പെടുകയും ചെയ്താലല്ലാതെ ആകയാൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉമ്മയുടെ പൊരുത്തത്തിലാണ്. നിന്റെ ഉമ്മ നിന്നെ പൊരുത്തപ്പെട്ടോ, അള്ളാഹു നിന്നെ പൊരുത്തപ്പെടും. ഓ സുഹൃത്തുല്ലാഹി ബി സുഹൃത്തിഹ, അള്ളാഹിന്റെ കോപം ഉമ്മയുടെ കോപത്തിലാണ്. ഉമ്മ നിന്നെ വരുത്തോ, അള്ളയും നിന്നെ വരുക്കുന്നതാണെന്ന് ഷഫീഉനാ റസൂലുല്ലാഹി. അതുകൊണ്ട് ബഹുമാനികളെ, ഉമ്മമാരുള്ളവരെ, ഇല്ലാത്തവരെ, റമളാ മാസായി, ഉമ്മാന്റെ ഹക്ക് മനസ്സിലാക്കിയിട്ട് ഉമ്മക്കൊന്നും വലിയൊരു ആവശ്യമൊന്നും ഉണ്ടാവൂല, ചിലപ്പം പൈസയും പണുമില്ല ഉണ്ടാവും. എന്നാലും റമളാന്റെ സന്തോഷത്തിന് മക്കളായ നമ്മള് ഉമ്മാരെങ്കിലും പറഞ്ഞാൽ മിസ്കിന്മാർക്കെല്ലാം കൊടുത്തേക്കട്ടെ എന്നെന്തെങ്കിലും അയച്ചു കൊടുത്തേക്ക്, ഉമ്മാക്ക് ഇത് ആരെങ്കിലും പറഞ്ഞാൽ കൊടുത്തേക്കാനാണ്, എന്തോ ഒരു സന്തോഷം ഉണ്ടാവുന്ന ഈ കൊടുക്കോ വാങ്ങോ എന്നാലും പറഞ്ഞാൽ നിങ്ങൾ ഇല്ലാണ്ട് ഞെരുങ്ങിയിട്ട് കൊടുക്കൽ മാത്രമല്ല. ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഗേൾഫ്രണ്ട് ആരെങ്കിലും വന്നാൽ നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും തന്നാ വലിയൊരു പ്രശ്നമുണ്ടോ? കിട്ടിക്കില്ല എന്നാലും ഒരു സോപ്പിന്റെ കഷ്ണം കിട്ടിയൊക്കെ അല്ല വലിയ സന്തോഷാവും. ആരെങ്കിലും ഒരു ഹരി തന്നാ ഒരു സോപ്പിന്റെ കഷ്ണം കിട്ടിയാ വലിയ സന്തോഷ. നമ്മള് മനസ്സിലാക്കുക, ഒരു സോപ്പ് എന്തെന്നാ ഒരു തുണി എന്തെന്നാ നോക്കാം. അതുകൊണ്ട് ഉമ്മമാർക്കുള്ള ഹക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, കുടുംബത്തോടുള്ള പ്രത്യേകം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന്റെ ഫണ്ടിലേക്ക് പൈസ വാങ്ങിക്കൊണ്ടിരുന്ന സംഭാവന, എപ്പ നോക്കിയാലും സംഭാവന കൊടുത്താൽ നിങ്ങളറിയോ, സംഭാവന കൊടുത്താലേ കൂലി അധികം ഉണ്ടാവുക സിദ്ദീഖുൽ അക്ബറിന. എപ്പോ ഉമർ ബിൻ ഖത്താബും സിദ്ദീഖുമായിട്ട് അക്കാര്യത്തിൽ ഉള്ളിലൊരു പെശകുണ്ട്. കൂലി അധികം മൂപ്പർ വാങ്ങിത്തങ്ങും. ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് വിചാരിച്ച് എന്തെങ്കിലും ആട്ട് ഇന്ന് നല്ലോണം കൊണ്ടുകൊടുത്തിട്ട് കൂലി ഒന്ന് കൂടുതലാക്കിയിട്ട് വാങ്ങിയിട്ട് സിദ്ദീഖുൽ അക്ബറിനെ ഒന്ന് പരാജയപ്പെടുത്തണം. ചിന്ത വേറെ, നമ്മളെ പോലെയല്ല, മറ്റോ നമ്മളെങ്ങനെയല്ല, മറ്റോ നൂറ് കൊടുത്താൽ ഞാനെന്താ 25 ഉണ്ടോന്നല്ല, ഇങ്ങോട്ടാ മേലോട്ട് പോല, അവരങ്ങനെയല്ല, കൂലി അധികം കിട്ടണം. അങ്ങനെ അന്ന് ഓരോരുത്തരും കൊണ്ടുകൊടുക്കുന്ന സംഭാവന അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വാങ്ങി ദുആ ചെയ്ത് ജസാകുമുല്ലാഹു ഖൈറാന്ന് ദുആ ചെയ്ത് ഇങ്ങനെ ഇട്ട്. അങ്ങനെ വന്ന് ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, ഇത് എത്തിരണ്ട് എന്ന് ചോദിച്ചു. ലബ്ബൈക്ക യാ റസൂലുള്ളാഹ്, അത് 400 വെള്ളിയുണ്ട്. ഇനി പൊരയിൽ എത്ര വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. പൊരയിൽ എത്ര വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ഇപ്പം വരാൻ മടിച്ചോലാ അത്. അപ്പൊ ആ പൈസ എല്ലാം അവിടെ പോലെ പട്ടയിലായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും, ഒരു കൂലിയും കിട്ടൂല, നമുക്കൂടെ പൈസയാവൂല. അപ്പൊ ചുരുക്കി പറയുന്നറിയാ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് 400 യാണെങ്കിൽ വെച്ചിന് എന്റെ ഭാര്യക്കും കുട്ടികൾക്കും, പിന്നെ അത് ഭാര്യ അവിടെ ട്രെണ്ണിക്കളെ, പിന്നെ ബാക്കി 400 കൊണ്ടുവന്നു. അങ്ങനെ ചുരുക്കി പറയാ ദ്വാരൻ. പിന്നെ എടുക്കണ്ടേ, അങ്ങനെ നോക്കുമ്പോ സിദ്ദീഖുല്ലക്ബറിന്റെ കേട്ട അതൊരു ചെറിയൊരു കിഷ്കറ്റ് അത്തിരിയേ ഉള്ളൂ, 400-500 ഒന്നും ഇല്ല. അത് കണ്ടപ്പോ തന്നെ ഉമർ ബിൻ ഖത്താബിന് സന്തോഷം, ഇന്ന് ഏതായാലും അടിച്ചുകൊള്ളു. എടുത്ത് ദാരിദാ ലബ്ബൈക്ക് യാ റസൂലുള്ളാ, എന്റേതാ എത്രയുണ്ട്? അത് 4 വെള്ളിയേ ഉള്ളൂ നബി എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടാവുന്ന പറയാ 400-ന് 4 അടിക്കുവോ? അങ്ങനെ സന്തോഷത്തിലാരിന്ന്. അപ്പൊ ചോദിച്ചു, ഇനി വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. വീട്ടിലുണ്ട് നബി എന്ന് പറഞ്ഞു. ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. എന്തുണ്ട്? അതുകൊണ്ട് ഞാൻ കാര്യമാറ്റി വെക്കാതെ ഞാൻ കൊണ്ടുവരുമോ? വീട്ടിൽ ഞാൻ കാര്യമാറ്റി വെച്ചിരുന്നു. അങ്ങനെ രണ്ടുകൂടെ മൂന്നാമത്തെ ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ എന്റെ വീട്ടിൽ വെച്ചത് പറയല് നിർബന്ധമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വെച്ചത് അല്ലാഹു റസൂലുഹു, അല്ലാഹുവേ റസൂലിനെ ഞാൻ നബി എന്ന 4 വെള്ളിയെ പോലെ ഉണ്ടിനു അതിങ്ങ് എടുത്തിനു. ഇസ്ലാമിന് വേണ്ടി ധാരാവശ്യമുള്ളപ്പോ പിന്നെ ഞാൻ ഇതങ്ങ് വെച്ചവരെ കൊണ്ടെന്താ 4 ഇങ്ങ് എടുത്തതാ? അതുകൊണ്ട് എന്റെ വീട്ടിൽ അല്ലാഹു റസൂലും മാത്രമേ ഉള്ളൂ. അല്ലാ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബെ ഇന്നും നിങ്ങൾ അടിക്കുവാൻ സാധിക്കൂല. ഉമർ ഇബ്നു ഖത്താബിന്റെ 4 നിങ്ങളെ 400-നേക്കാൾ പോരിശായെന്ന് ഷഫീഉന റസൂലുള്ളാഹി. കാരണം നിങ്ങൾ കൊടുക്കുന്നതിന്റെ ഭണ്ണം കൊണ്ടല്ല കൂലി അള്ളാഹു കണക്കാക്കുന്നത്, ഈ കൊടുക്കുന്നതിനോടുള്ള ഹാജത്താൻ. ഒരു 10,000 സമ്പാദിച്ചു വെച്ചിട്ട് പെട്ടിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു, തുറക്കുമെങ്കിൽ പൊന്തിപ്പോരുന്ന നോട്ട്, അതിൽ നിന്ന് ഒരുത്തന് 5,000 എടുത്തങ്ങ് കൊടുത്ത്. അതേ സന്ദർഭത്തിൽ അപ്പുറം ഒരുത്തന് 5 രൂപ ഉണ്ടേനു എന്റെ കീശയില്. രാവിലെ പെണ്ണും കുട്ടിയൊക്കെ എന്തെങ്കിലും അരിയോ ജില്ലാനോട്ടം വാങ്ങണ്ട, അല്ലെ എന്തോ വൃത്തി ആവശ്യം എന്തെങ്കിലും ആട്ടെ, ഇത് ഹൈറായ വിഷയല്ലേ, പോട്ടെ 5, നാളത്തെ കാര്യം നാളെ നോക്കാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന 5-നോടടിക്കാൻ 5,000-ത്തിനാവൂല. കാരണം 5,000-ക്കാരന്റെ 5,000-ത്തിനോട് അവർക്ക് അത്ര ആവശ്യമില്ല, ഈ 5-നോട് ഇതെനിക്ക് വലിയ ആവശ്യമുണ്ട്. അടിമനാളല്ലാഹു കൂലി കണക്കാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ലാത്തവരെ ഒരു ദിർഹം ഉള്ളവന്റെ 1,000-ത്തിനേക്കാൾ ഹൈറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാസ്യമൊക്കെ കൊടുക്കുമ്പോൾ എന്തേലും ഒന്നല്ലുള്ളൂ, അല്ലെ 2 അല്ലെങ്കിൽ ഇത്ര പൊടിയല്ലുള്ളൂ, മറ്റുള്ള 100-500 കൊടുക്കുമ്പോൾ ഞാനില്ലെന്ന് കാഞ്ഞു പോലൊന്നും വിചാരിക്കണ്ട. അവിടെ ചെന്ന് നോക്കിയാൽ എത്തണ്ടത്തിൽ എത്തിയൊക്കെ വലിയ ഖാനുവൊക്കെ തൂങ്ങും അതിനാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ തന്ന സംഭാവനകൾ മരിച്ചവരെ പേരിലാണ്. ഓരോരുത്തരും നെയ്യത്ത് ചെയ്തത് ആരെ കാണുന്ന റബ്ബെ നിനക്കറിയാം. അവരെ വാപ്പ, ഉമ്മ, കാരണോര്, വലിയാപ്പ, ഇളാപ്പ, മൂത്താപ്പ, മൂത്തുമ്മ, ഇങ്ങനെ പല ആളുകളുടെ പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നീ അറിയുന്നവരാണ്. അവരെല്ലാം കബറിൽ ഇതിന്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനേ. അവരെ അദാബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവരെ അദാബ് ഒഴിവാക്കണേ റബ്ബേ. അവരെ അദാബ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ദരഗേന വർദ്ധിപ്പിക്കണേ റബ്ബേ. ഈ മാസത്തിൽ ഒരുപാട് ആളുകളെ നരകത്തിന് ബന്ധപ്പെട്ട ആളുകളെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനത്തെവരെ കൂട്ടത്തിൽ ആക്കിക്കൊണ്ട് നരകത്തിന് ബന്ധപ്പെട്ടവരാണെങ്കിലും ആ മരിച്ച ആളുകളെ ഈ മാസത്തിന്റെ ഹക്കുകൊണ്ട് നീ ഒഴിവാക്കണേ റബ്ബേ. നിന്റെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ പേരിൽ സദഖാ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനോട് ദ്വാരക്കുന്നത്. ഈ പാവത്തിങ്ങളായ ഞങ്ങളെ കയ്യില നീ തട്ടിക്കളയല്ല റബ്ബേ. നീ പറഞ്ഞതാണ് ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ദ്വാരക്കണമെന്ന് നീ പറഞ്ഞ ആയത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ദ്വാരക്കുന്നു റബ്ബേ. ഞങ്ങളെ കയ്യിനെ നീ തട്ടല്ല റബ്ബേ. വലതും സ്വാലിഹും യദൂലഹൂ, ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ദ്വാ ചെയ്യുന്ന സ്വാലിഹികളായ മക്കള് അത് അവർക്ക് എത്തുന്നതാണെന്ന് പുന്നാര റസൂല് പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ ദ്വാര സ്വീകരിച്ച് ഞങ്ങളെ ഉമ്മാനെയും ബാപ്പാനെയും മറ്റാളുകളെയും കബറിനെ നീ സ്വർഗത്തിന്റെ തോപ്പെന്നൊരു തോപ്പാക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും മഹേശ്വരായാലും സ്വർഗത്തിലും ഒരുമിച്ചൂട്ടിത്തരണേ റബ്ബേ. പുന്നാര റസൂലിന്റെ കൈകൊണ്ട് ഹൗറുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നീ കുടിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ലേ റബ്ബേ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഫാത്തിഹ ഓതി അങ്ങ് ഹദിയാച്ചിതേക്ക് എല്ലാവരും ഫാത്തിഹ. بسم الله الرحمن الرحيم. ഞങ്ങൾ ഓതിയതായിരിക്കുന്ന ഫാത്തിഹായുടെ കൂലി അവരുടെ ഖബറിൽ എത്തിക്കണേ റഹ്മാനെ. അവർക്ക് പൊലിവും സന്തോഷവും നൽകുന്ന ഫാത്തിഹാക്ക് നീ സ്വീകരിക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ ഈ പാതിരക്ക് ചോദിക്കുന്ന കയ്യിനെ നീ വെറുതാബ്ദിലാക്കി തട്ടിക്കളയല്ലേ റഹ്മാനെ. ബഹുമാനികളെ, അതുകൊണ്ട് ഉമ്മ വാപ്പാരോടുള്ള ഹക്കുകളും കടപ്പാടുകളും നമ്മൾ അറിഞ്ഞ്, അതുകൊണ്ട് ഉമ്മാനോടും വാപ്പാനോടും ആരും ഒരു നിലക്കുള്ള വെറുപ്പും സമ്പാദിക്കരുത്. അവരെ ഹക്ക് പ്രകാരം നമ്മളെ ഭാര്യയും കുട്ടികളെ ഹക്കുണ്ട്, അവരെ ഹക്ക് അവർക്ക് ചെയ്യണം. ഉമ്മാന്റെ ഹക്ക് ഉമ്മക്ക് കൊടുക്കണം, വാപ്പാന്റെ ഹക്ക് വാപ്പക്ക് കൊടുക്കണം. പ്രത്യേകം ഈ റമദാൻ മാസത്തിൽ നമ്മളെ കുടുംബത്തിനുള്ള കടപ്പാടുകളുണ്ട്, സാധുക്കളും മറ്റുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ വല്ലതും ഇപ്പോൾ ഒരു 50, 100, 200 ഓരോരുത്തർ കഴിയും പോലെ ഒരു സംഖ്യ എല്ലാവരും അയച്ച് അവർക്ക് സന്തോഷവും പൊലിവോ കാക്കാം. അതൊക്കെ വലിയ സന്തോഷമാണ്. നമുക്ക് ഇവിടുന്ന 50, 25 എന്നുള്ള പറഞ്ഞാൽ അവർ ഫൂന്നായിരിക്കും. നാട്ടിലെത്തിയിട്ട് ഇപ്പം ഏതാ മാസമൊന്ന് കർക്കിടം പിറക്കുവാനായി തോന്നുന്നു. ഇവിടെ മിഥുന മാസമായത്, വല്ലാത്ത മായി ഉരുൾ പൊട്ടലും എല്ലാം ഉള്ളത്, വലിയ ഞെരുക്കം പിടിച്ച അവസരമായത്. അപ്പം അന്നേരം ഒരു 100, 200 പോലും കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അക്കാര്യം മറക്കരുത്. നാട്ടിൽ എത്തിക്കുന്ന കാര്യം, അതുപോലെ തന്നെ കഴിവുള്ള ആളുകൾ സാധുക്കൾക്കും മറ്റുമൊക്കെ എത്തിക്കുന്ന കാര്യം, അങ്ങനത്തെ ആളുകൾ അവർക്കൊക്കെ വേണ്ടുന്ന ഒത്താശകൾ ചെയ്യാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഞാൻ പിന്മാറുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് മുസ്ലിമികൾ തമ്മ തമ്മിലുള്ള കടപ്പാടുകൾ, അതുപോലെ തന്നെ അയൽവാസികൾ തമ്മിലുള്ള കടപ്പാടുകൾ, ഇത്തരം കുറെ കടപ്പാടുകളൊക്കെ പറയേണ്ട ഇൻഷാ അല്ലാഹ് ഇനി ഓരോ ദിവസം നമുക്ക് സംസാരിക്കാം. ഒരു ബഹുമാനികളെ, ഇന്നലെ പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബിനെ സംബന്ധിച്ച് കുറെ ഭാഗങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ്, ഇന്നലെ ഫാത്തിഹന്റെ അർത്ഥാ പറഞ്ഞത്. ഫാത്തിഹനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ അർത്ഥം ഇന്നലെ നമ്മൾ വെച്ചിട്ടുണ്ട്, സർവസ്തുതിയും അല്ലാഹുക്കാൻ. വൈദാ ഖാല അൽഅബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിസ്കാരത്തിൽ അങ്ങ് പറയുമ്പോൾ, യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറയും, യാ മലായികത്തി ഹമദനി അബ്ദി, മലക്കുകളെ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഉടനെ പറയുന്നു അർറഹ്മാനിർ റഹീം, റസൂൽ പറയുന്നു അർറഹ്മാനിർ റഹീം, അതിന്റെ അർത്ഥവും വെച്ചുന്നല്ല. അർറഹ്മാൻ ദുന്യാവെന്ന് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും കുടുങ്ങിയുന്നവൻ, അർറഹീം ദുന്യാവെന്ന് വൈപ്പെട്ടവർക്ക് പ്രത്യേകം ആഹ്റത്തിൽ കുടുങ്ങിയുന്നവൻ. ഇത് പറഞ്ഞാൽ അല്ലാഹു പറയും മലക്കുകളെ എന്റെ അടിമ എന്ന് വല്ലാണ്ട് ബഹുമാനിച്ചിരിക്കുന്നത്. ഉടനെ പറയുന്ന മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ നാഥൻ. ഇത് പറയുമ്പോൾ അല്ലാഹു പറയുന്ന മലക്കുകളെ എന്റെ അടിമ എന്നെ പിന്നെയും ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വരെ ഓദിക്കഴിയുമ്പോൾ പഠിച്ചവനെ ഇയാക്കൻ അൽബുദു, നിനക്ക് ഞാൻ ഇബാദത്ത് എടുക്കുന്നു, ഇയാക്കൻ അസ്തയിൻ, നിന്നോട് ഞാൻ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഓദിക്കഴിയുമ്പോൾ അല്ലാഹു പറയും മലക്കുകളെ എന്റെ അടിമ എന്നെ സ്തുതിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ ആദരിച്ചു. അതുകൊണ്ട് ഒരേ അവധി മാസമല്ല, എന്റെ അടിമ എന്നോട് എന്ത് ചോദിക്കുന്നോ ഞാൻ അവനിക്ക് കൊടുക്കും, ഞാൻ കൊടുക്കാൻ തയ്യാറായിരിക്കും എന്നല്ലാഹു പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പഠിച്ചവനെ എന്ന ചൊവ്വായ മാർഗത്തിൽ ചേർക്കണം. ചോദിക്കുന്നത് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇവന്റെ ചോദ്യം ചെല്ലുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ചൊവ്വായ മാർഗത്തിൽ ചേർക്കണം. അപ്പൊ അല്ലാഹു ചൊവ്വായ മാർഗത്തിൽ ചേർക്കൂലേ? സിറാത്തല്ലദീന, ഒരു ജനതീയ മാർഗം മന്നൻ താരെയും അവരെ മേൽ ഒരുപാട് നിയമത്തിൽ ചെയ്തിട്ടുണ്ട്. അതാരാണ്? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ വസ്വാലിഹീൻ, നബിമാർ സിദ്ദീഖ് ശുഹദാ വസ്വാലിഹീൻ. ഇതിന്റെ വിശദീകരണമൊക്കെ ഇന്നലെ പറഞ്ഞു, ഒരു മടങ്ങി പറയാനാവില്ല, ഒരു ദിവസത്തെ വയലായി. വൈരിൽ മൗലൂബി അലൈഹിം വലല്ലാലീൻ, ആമീൻ. ആ നീ വെറുപ്പ് പിടിച്ച യഹൂദികളെ കൂട്ടത്തിലുമല്ല, നീ വൈവേപ്പിച്ച ആ നസാറാക്കളെ കൂട്ടത്തും അല്ല, ആ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെ കൂട്ടത്തിലും എന്നെ നീ പെടുത്തരുന്നു. അപ്പം ആകപ്പാടെ ഫാത്തിഹയിൽ ചോദ്യം അവിടെ കിടക്കുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതാണ് ഫാത്തിഹയിലുള്ള കാതലായ ഭാഗം, പഠിച്ചവനെ എന്നെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണം എന്നുള്ളത്.